അഹം അനുഭവം അതെല്ലാം ചിടം അനുഭവത്തിനൊരു സ്വരൂപമുണ്ട്, ഒരു ആകാരം. സ്വരൂപത്തെ അല്ലെങ്കിൽ ആകാരത്തെയാണ് നമ്മൾ അഹം എന്ന് വാക്കുകൊണ്ട് പറയുന്നത്. അഹം എന്നുള്ള അനുഭവത്തെ നമ്മൾ അറിയുന്നത് അതാണ് ജഡം. അനുഭവത്തിലെ ജഡാംശം എന്ന് പറഞ്ഞാൽ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ജഡാംശം. അനുഭവം എന്ന് പറയുന്നത് ജഡമാണ്. പ്രകാശം പുസ്തകത്തിൽ പതിക്കുന്നു, പതിക്കുമ്പോഴാണ് നമുക്ക് കണ്ണുകൊണ്ട് ഈ പുസ്തകത്തെ കാണാൻ പറ്റുന്നത്. ഈ പുസ്തകത്തെ നമുക്ക് കാണുമ്പോൾ ഈ പ്രകാശത്തെ വിട്ട് കാണാൻ പറ്റില്ല. പ്രകാശത്തോടുകൂടി ചേർത്തേ പുസ്തകത്തെ കാണാൻ പറ്റും. പുസ്തകം മാത്രം കാണുക, പ്രകാശം കാണാതിരിക്കാതെ പറ്റത്തില്ല. കണ്ണുകൊണ്ട് കാണണമെങ്കിൽ പ്രകാശം വേണം. പല പ്രകാശത്തിന്റെ സ്ഥാനത്താണ് അറിവ്, പുസ്തകത്തിന്റെ സ്ഥാനത്താണ് അഹംവൃത്തി. കാരണം പ്രകാശത്തെ കാണുമ്പം പ്രകാശം എന്ന് പറയുന്ന പുസ്തകത്തിനും അടുത്തൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ് പ്രകാശം. പക്ഷെ പുസ്തകത്തെ മാത്രം നമ്മൾ നോക്കുമ്പം, പുസ്തകത്തെ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പം പ്രകാശം ഈ പുസ്തകത്തിന്റെ രൂപത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. അതായത് പുസ്തകത്തിന്റെ മേളിൽ പരന്ന ഭാഗം, ഇതിന്റെ സൈഡ്, ഈ സൈഡ് നമ്മൾ കാണുന്നു. പിന്നെ ത്രീ ഡയമെൻഷണൽ വ്യൂ എന്ന് പറയും. അപ്പുറമൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ കാണുന്ന ഭാഗത്തല്ല എന്തുണ്ട്? പ്രകാശം. പ്രകാശത്തോട് കൂടി അത് കാണാൻ പറ്റും. നീ പറയും പുസ്തകം പ്രകാശമയമായിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ചും കാണുകയാണ്. അപ്പൊ നമ്മൾ ധരിക്കുന്നത് ഇതെല്ലാം പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല. എന്തുകൊണ്ട്? പ്രകാശമുണ്ട്, പക്ഷെ അത് പുസ്തകത്തിലെ പ്രകാശം, അല്ലെങ്കിൽ പറയാം പുസ്തകത്തിന്റെ രൂപത്തിലുള്ള പ്രകാശമാണ്. ആ പുസ്തകത്തിന്റെ രൂപത്തിലുള്ള പ്രകാശത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുസ്തകത്തെ കാണുകയും ചെയ്യും. അങ്ങനെയല്ല പുസ്തകത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും അറിയാനും കഴിയില്ല. അതുപോലെ അഹം എന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ പുസ്തകം പോലുള്ള സാധനമാണ്, അതിനാണ് വൃത്തി എന്ന് പറയുന്നത്. അത് അന്ധകരണത്തിന്റെ പരിണാമമാണ്. വൃത്തിയുടെ രൂപം എന്താണ്? അഹമാകാരമെന്ന് അഹം രൂപത്തിലാണ് എന്നാൽ ആ വൃത്തി പ്രകാശത്തോടുകൂടി പ്രകാശമാണ് നാം എന്ന് പറയുന്ന അഹം എന്നുള്ള അറിവ്. അവിടെ തന്നെ വളരെ സൂക്ഷ്മമായി അറിവുമുണ്ട്, വൃത്തിയുമുണ്ട്. അത് തന്നെ സുഹൃത്താദികളൊക്കെ ഉണ്ടപ്പോ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ചൈതന്യം, ബോധം എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ അവിടെ ബോധമുണ്ട്, ബോധത്തിന്റെ വിഷയവും ഉണ്ട്. ഉള്ളിലാണെങ്കിലും ബോധം ഉള്ളിലിരിക്കുന്ന ഈ വസ്തുക്കളെയൊക്കെ വിഷയമാക്കിയാണ്. വിഷയമായതുകൊണ്ട് എന്താണ്? അത് ജഡമാണ്. പിന്നെ സ്ഥൂല ശരീരത്തിലേക്ക് വന്നാലും പറഞ്ഞു, ഈ ശരീരവും എന്ത് ചെയ്യുന്നു? അറിയുന്നു ശരീരം. അപ്പൊ അറിവിന് വിഷയമാകുന്നതുകൊണ്ട് ശരീരവും ജഡമാണ്. നമ്മൾ ബാഹ്യമായിരിക്കുന്ന പുസ്തകത്തെ കാണും, പുസ്തകത്തെ അറിയുന്നു. പുസ്തകം എന്തായി? ജഡമായി. അങ്ങനെ നമ്മൾ അറിയുന്ന സർവം, നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ അറിയുന്നതിനെ കുറിച്ച് പറയണം. ലോകത്ത് ഏതൊക്കെ നമുക്കറിയാൻ കഴിയുമോ അതെല്ലാം അറിയുമ്പോൾ എന്ത് വരുന്നു, വിഷയമാവുന്നു, ഇതെല്ലാം ജഡമാണ്. ആ ജഡമെന്ന് പറയുന്നത് ശരിക്കും അതിൽ ചൈതന്യം ഇല്ല എന്നുവെച്ചാൽ അത് ചൈതന്യത്തിൽ നിന്ന് വേറെയാണ്. അതാണ് ജഡമെന്ന് പറയുന്നതിന്റെ ഒരർത്ഥം. ചൈതന്യം വേറെ, അറിയുന്നവനായിരിക്കുന്നവൻ, അതാണ് ചൈതന്യം. അറിയപ്പെടുന്ന വിഷയങ്ങൾ, അതാണ് ജഡം. ഇങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ പറയുകയാണ്. അപ്പോ ആദ്യം പറഞ്ഞു, തുടങ്ങിയപ്പോ പറഞ്ഞു, ശരീരവും മറ്റും, ശരീരത്തിനും മറ്റും അങ്ങനെ ജഡമെന്ന് പറയാൻ പറ്റും. കാരണം അതെല്ലാം ചൈതന്യത്തോടു കൂടിയതാണ്. മരിച്ചു കഴിഞ്ഞാൽ ജഡമെന്ന് പറയാൻ പറ്റും, നമ്മൾ സാധാരണ പറയുന്ന രീതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അത് ഈ പ്രകാശത്തിൽ തന്നെ നോക്കിയാൽ ഈ ബ്രഹ്മത്തിന് അല്ലെങ്കിൽ അറിവിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് പ്രകാശമാണ്. ഗുരു തന്നെ പറയുന്നുണ്ട്, എവിടെയാണ് ഏറ്റവും നല്ല ഉദാഹരണം പ്രകാശമാണ്. അത് ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു. അതൊക്കെ ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്ന അഗ്നി തവയ തേജസ്തദ്ബ്രാഹ്മ അതസ്ത്വം പ്രത്യക്ഷം എന്നാസി. പൂജാരിമാർക്ക് മറന്നുപോകും. അഗ്നി തവ എത്തേജ, നിന്നിലുള്ള ഈ തേജസ്, നിന്നുള്ള ഈ പ്രകാശം എന്താണ്? ബ്രാഹ്മം, ഇത് ബ്രഹ്മത്തിൻ്റെതാണ്. ബ്രാഹ്മ തേജസ്സാണ്, ബ്രഹ്മത്തിന്റെ തേജസ്സാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ അറിവായി പ്രകാശിക്കുന്നു, മുമ്പിലിരിക്കുന്ന അഗ്നിയും പ്രകാശിക്കുന്നു. ബ്രഹ്മം അറിവാണെങ്കിൽ ബ്രഹ്മത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് അറിയുക എന്നുള്ളതാണ്. അറിയുന്നു എന്നുള്ളതാണ് ബ്രഹ്മത്തിന്റെ പ്രകാശം. ബ്രഹ്മസ്വയം അറിവാണ്, അറിവിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. വളരെ വലിയ അറിവ്, എല്ലാത്തിനെയും അറിയുന്ന അറിവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മം ബ്രഹ്മശബ്ദത്തോടെ ഉപയോഗിച്ചത്. അതത്വം പ്രത്യക്ഷം ബ്രഹ്മാസി, അതുകൊണ്ട് നീ എന്താണ്? പ്രത്യക്ഷ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന് നമുക്ക് പ്രത്യക്ഷമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പറ്റും. പക്ഷെ അഗ്നിയാകുന്ന ബ്രഹ്മം അതിന് നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാം. അതുകൊണ്ടാണ് പ്രത്യക്ഷം ബ്രഹ്മമെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്ന ബ്രഹ്മം. കാരണം അവിടെ അഗ്നി എന്ന് പറയുന്നത് പ്രകാശ രൂപത്തിലാണ്. പ്രകാശത്തെ നമുക്ക് കണ്ണുകൊണ്ടേ കാണാൻ പറ്റും. ചൂട് നമുക്ക് വേണമെങ്കിൽ സ്പർശിച്ചറിയാം. അപ്പൊ അത്രയും അടുപ്പമാണ് ഈ ബ്രഹ്മവും അതിന്റെ സ്വഭാവങ്ങളൊക്കെ എങ്ങനെയാണ് രണ്ടിന്റെയും. അഗ്നി പ്രകാശിക്കുന്നു, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. ബ്രഹ്മം എന്ന് വെച്ചാൽ അറിവായിരുന്നു, എല്ലാത്തിനെയും അറിയുന്നു. അങ്ങനെ രണ്ടും തമ്മിലുള്ള സാദൃശ്യം. പിന്നെ അഗ്നിക്ക് വേറെ പ്രത്യേകത കൂടെ ഉണ്ട്, അങ്ങനെ ബ്രഹ്മം എന്ന് പറയുന്നത്. ഒരു ദീപം, ദീപം നമ്മൾ ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ എണ്ണയും തിരിയും എല്ലാം കൂടെ ചേർന്നിട്ടാണ് അഗ്നി ദഹിക്കുന്നത്. അപ്പൊ അഗ്നി ഇങ്ങനെ ദഹിച്ചുകൊണ്ടിരിക്കുമ്പോ, ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യുന്നു? എന്തിനെ ആശ്രയിച്ചാണ് അത് ജ്വലിക്കുന്ന, അതിനെ അത് അഗ്നിമയമാക്കും. ദഹിപ്പിച്ചാലേ അതിന് പ്രകാശിക്കാൻ പറ്റും. എണ്ണയിൽ തിരികെ എന്ത് ചെയ്യും, അത് കത്തിച്ച് ഭസ്മമാക്കും. അഗ്നിയുടെ ഒരു പ്രത്യേകതയാണ് അത്, ദഹിപ്പിച്ചുകൊണ്ട് അതിന് ജ്വലിക്കാൻ പറ്റും. ജ്വലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ജ്വലിക്കാന്ന് വെച്ചാൽ പ്രകാശമായി നിൽക്കണമെങ്കിൽ അതിനെ ദഹിപ്പിക്കണം. ഇപ്പൊ രണ്ടും ഒരേ സമയം നടക്കും, ഒന്ന് ദഹിപ്പിക്കുക, മറ്റൊന്ന് പ്രകാശിക്കുക, മറ്റുള്ളതിനെയൊക്കെ പ്രകാശിപ്പിക്കുക. രണ്ട് ജോലിയുണ്ട്. അങ്ങനെ സ്വയം പ്രകാശിക്കുന്നു, ബാക്കി സർവത്തിനെയും പ്രകാശിക്കുന്നു. അതിന്റെ ആ രണ്ട് സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ അറിവിന്റെ കാര്യത്തിലും ഉണ്ട്. അഗ്നി ദഹിപ്പിച്ചുകൊണ്ട് ജ്വലിക്കുന്നു എന്ന് പറഞ്ഞു, എന്നുവെച്ചാ എണ്ണയിന്ദ്രിയെല്ലാം അത് അഗ്നിമയമാക്കും. ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനാദ്യം അഗ്നിയാകുന്നു, പിന്നെ കരിയാകുന്നു, പിന്നെ ചാമ്പലായി വായുവിൽ അത് ലയിച്ചു പോകും, പിന്നെ ഒന്ന് ബാക്കി നടത്തി. പക്ഷെ അതിനിങ്ങനെ പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം, ജ്വലിക്കണം. ജ്വലിക്കണമെങ്കിൽ എന്ത് വേണം, ദഹിപ്പിക്കണം. എന്നാ ഒരു കാര്യം തന്നെ. പക്ഷെ രണ്ടു തരത്തിലാണ്, ദഹിപ്പിക്കുക എന്ന് പറയുന്ന ഒന്ന് പ്രകാശിക്കുക അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് വേറൊന്നാണ്. ഇപ്പൊ നിലവിളക്കിന്റെ പ്രകാശം ഈ പുസ്തകത്തിൽ വീണു, പുസ്തകത്തെ അത് പ്രകാശിപ്പിക്കുന്നു, ദഹിപ്പിക്കുന്നുണ്ട്. അത് ഈ പ്രകാശം പോയി പതിക്കുന്നിടത്തെല്ലാം അത് ദഹിപ്പിക്കില്ല. ഇതിനൊക്കെ തന്നെ ഈ പ്രകാശിപ്പിക്കും, ഇരുട്ടത്തിരിക്കുന്ന എല്ലാത്തിനെയും പ്രകാശിപ്പിക്കും. ഇത് ഇരു ഇത് ഇരുട്ടത്തിരുന്ന ഒരു സാധനമാണെങ്കിൽ എടുത്ത് നിലവിളക്കിന്റെ ഉള്ള കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ പ്രകാശിപ്പിക്കും, പക്ഷെ അതിനെ ദഹിപ്പിക്കുന്നില്ല. അപ്പൊ അതിനെ ദഹിപ്പിക്കാതെ തന്നെ പ്രകാശിപ്പിക്കാം, അതിനൊരു പ്രത്യേകതയാണ്. അതേസമയം നിലവിളക്കിലാണെങ്കിലോ എണ്ണയും തിരിയും ദഹിപ്പിക്കുന്നു, അവിടെയും പ്രകാശമുണ്ട്, ഇവിടെയും പ്രകാശമുണ്ട്, അവിടെയും പ്രകാശമുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു, ദഹിപ്പിക്കുന്നു. ഇവിടെയാണെങ്കിലോ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് വിളക്കിൽ നോക്കിയാൽ അറിയാം അവിടെ തിരിയെ ദഹിപ്പിക്കുന്നു, എണ്ണയെ ദഹിപ്പിക്കുന്നു. അതൊക്കെ നമുക്ക് വിളക്കിൽ നോക്കിയാൽ അറിയാം. തിരി നിന്ന് കത്തുന്നത്, എണ്ണ നിന്ന് കത്തുന്നതൊക്കെ നമുക്കറിയാം. അതെങ്ങനെ നമ്മളറിയും, കണ്ണുകൊണ്ട് തന്നെ കാണുകയാണ്. തിരി ദഹിക്കുന്നു, എണ്ണ ദഹിക്കുന്നു. അപ്പൊ ദഹനം നമുക്കവിടെ കാണാൻ പറ്റും. പുസ്തകത്തിൽ നോക്കിയാലോ, പുസ്തകത്തില് അഗ്നി പിടിക്കാതിരിക്കുന്നിടത്തോളം കാലം അഗ്നി പുസ്തകത്തെ ദഹിപ്പിക്കത്തില്ല, പ്രകാശിപ്പിക്കത്തേ. അപ്പൊ അഗ്നിയുടെ പ്രവർത്തനം രണ്ട് രീതിയിലാണ്. ചിലതിനേക്കത് അഗ്നിമയമാക്കും, ചിലതിനൊക്കെ അഗ്നി എന്ത് ചെയ്യും, കേവലം പ്രകാശിപ്പിക്കും. അതുപോലെ തന്നെയാണ് ഈ അറിവും പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള അറിവുണ്ട്, അതായത് ചൈതന്യം, അത് ഈ നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് അത് ജ്വലിക്കുന്നത്. അങ്ങനെ ജ്വലിക്കുന്നതിന്, ഉള്ളിലിരുന്ന് ജ്വലിക്കുന്നതിന് അവിടെയാണെങ്കിൽ എണ്ണയും തിരിവൊക്കെ തിരികെയൊക്കെ വേണം. അവിടെ എന്താ അതിന്റെ ഇന്ധനം, എന്താണ് അവിടെ എണ്ണ തിരിയെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ വിളക്കിനും ദഹിപ്പിക്കാം. ഇവിടെ എന്താണ് അതിന്റെ ഇന്ധനം? അതായത് ഏതിനെ ആശ്രയിച്ചാണോ നമ്മുടെ ഉള്ളിൽ ഈ ബോധം ചൈതന്യം ഇങ്ങനെ പ്രകാശിക്കുന്നത്, അതെല്ലാമാണ് അതിന്റെ ഇന്ധനം. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഈ സംഘാതം, ഇതെല്ലാം കൂടെ കൂടി ചേർന്നിരിക്കുന്ന ഇതാണ്. ഇതിനെ ആശ്രയിച്ചാണ് ഉള്ളിൽ ഈ അറിവിങ്ങനെ ജ്വലിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിനെ ആശ്രയിക്കുന്നത് കൊണ്ട് അറിവ് എന്ത് ചെയ്യുന്നു? ഇതിനെയൊക്കെ ദഹിപ്പിക്കുക. ഏതിനെയൊക്കെ ദഹിപ്പിക്കുന്നു? ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണന്മാർ, ഇങ്ങനെ പുറത്തും ഉള്ളിലും ഇരിക്കുന്ന എല്ലാത്തിനും ദഹിപ്പിച്ചുകൊണ്ടാണ് അതിങ്ങനെ പ്രകാശിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ അറിവായി പ്രകാശിക്കുന്നു. ഇങ്ങനെ ദഹിപ്പിച്ച് ദഹിപ്പിച്ച് ദഹിപ്പിച്ച അവസാനം എന്ത് ചെയ്യും? അഗ്നി വിളക്കിനെ ദഹിപ്പിച്ച് ദഹിപ്പിച്ച അവസാനം എന്തുവരും? എണ്ണയും മറ്റും കരിന്തിരിയും കത്തി അവസാനം അവിടെ പ്രകാശം നിൽക്കും. നമ്മുടെ ശരീരത്തിനും അതിനെ സംഭവിക്കുന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവ് ഇതിനെ ദഹിപ്പിച്ച് ദഹിപ്പിച്ച് കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് ദഹിപ്പിച്ച് ദഹിപ്പിച്ച് അവസാനം ഇത് കരിന്തിരി കത്താൻ തുടങ്ങും. ആ കരിന്തിരി കത്തുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ മലർന്നു കിടക്കുന്നത്, വെന്റിലേറ്ററൊക്കെ ഇങ്ങനെ കിടക്കുന്നു കൊണ്ടിടുന്ന അവിടെ. അപ്പൊ എന്താണ്? കരിന്തിരി കത്ത് വേണം. ദഹിപ്പിച്ച് ദഹിപ്പിച്ച് ദഹിപ്പിച്ച് അവസാനം എന്ത് ചെയ്യും? ഇത്തിരിയം കെട്ടുപോകും. അപ്പോഴാണ് അഗ്നി സംസ്കാരം ശരീരത്തെ എടുത്ത് കത്തിച്ചുള്ള. അപ്പം വിളക്കിന് സംഭവിക്കുന്ന തന്നെയാണ് ഇതിന് സംഭവിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അറിവ് ഇതിനെയൊക്കെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം, പ്രാണം, അത് ദഹിപ്പിക്കുന്നതുകൊണ്ടാണ്. അതായത് അഗ്നി എണ്ണയും തിരിച്ചു ദഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് അഗ്നിമയമായിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവ് ഇതിനെയൊക്കെ ഇങ്ങനെ ദഹിപ്പിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ചൈതന്യവത്തായിരിക്കുന്നത്. അപ്പോഴാണ് ഇതിനെ ചിന്മയം എന്ന് പറയുന്നത്. ഇത്രയേ അഗ്നിമയം എന്ന് വിളക്കിനെ പറയാമെങ്കിൽ വിളക്കെന്ന് വെച്ചാൽ തിരികെയുണ്ട്. നമ്മുടെ ശരീരത്തെ എന്ത് പറയും? ചിന്മയം. അപ്പോ ഈ അറിവെന്ന് പറയുന്നത് ഈ സ്ഥൂല ശരീരത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. ഉള്ളിലിരിക്കുന്ന എല്ലാത്തിനും വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോ അവിടുത്തെ ഇവിടുത്തെ തിരി എന്ന് പറയുന്നത് എന്താണ്? മെയിനായിട്ട് അഹമാണ് തിരി. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഇതിന്റെ എണ്ണയാണ്. ഈ ഇതെല്ലാം ഒരു കത്തിത്തീരും. അതാണ് ഈ എണ്ണ വറ്റി വറ്റി വറ്റി കരിന്തിരിയാകുന്നു. അതുകൊണ്ടാണ് അവസാനം ഇങ്ങനെ വെന്റിലേറ്റർ കിടക്കേണ്ടി വരുന്നത്. ഇതിന്റെ എല്ലാം പോയി. ഈ ശരീരത്തിന്റെയും പിന്നെ കണ്ണു കാണും, ചെവി കേൾക്കും, ഒന്നുമില്ല. അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കാർ ഒരു ഉത്ബോധം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ തോണ്ടി വിളിച്ചിട്ട് വരിക വന്ന് നോക്കുന്ന ആരെന്ന് നോക്കും. സുരേഷാണ്, പഴയ ശിഷ്യനാണ് ഈ വീട്ടിലുള്ളത്. ഇതാ സുരേഷ് വന്നിരിക്കുന്നു, കണ്ണു തുറന്ന് നോക്കി. അപ്പൊ സ്വാമി ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കും, ഒന്നും കാണത്തൊന്നുമില്ല. കാരണം എല്ലാം കത്തിപ്പോയില്ല, എരിഞ്ഞു പോയി. പിന്നെ ആകെ അവസരം ഉള്ള എന്താണ്? അഹം ബോധം. ബോധം ഉണ്ടെന്നും ആൾക്കാരടുത്തൊന്നും ഇതൊന്നും തീർന്നു കിട്ടാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ ജോലിയൊക്കെ നടത്തണം. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴൊന്നും ആരും നോക്കിയിരിക്കാറില്ല, ചത്ത് കിടക്കത്തേ ഉള്ളൂ, നോക്കാനൊന്നും ആരും കാണത്തില്ല. ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്തൊന്നും നോക്കിയിരുന്നു വരാം, ഗൾഫിലൊന്നും അല്ലെങ്കിൽ അല്ല ആശ്രമത്തിൽ ആരെങ്കിലും അടുത്ത് നോക്കിയിരിക്കും. ഭക്ഷണം കൊടുത്തിട്ട് അങ്ങ് പോകും, പിന്നെ അവിടെ ആരും നോക്കിയിരിക്കത്തുന്നുണ്ട്. അടുത്ത് ഭക്ഷണം കൊണ്ടുവരുമ്പോഴാണ് ചത്ത് കിടക്കുന്ന കാണുന്നത്. മിക്കവാറും അങ്ങനെയാ സംഭവിക്കുന്നത്. അവർക്ക് ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ. അതെന്തായാലും നോക്കിയാലും നോക്കിയില്ലെങ്കിലും എന്ത് ചെയ്യും, ഇത്തിരി കെട്ടുപോകും. നോക്കുന്നതിനും നോക്കാതിരിക്കുന്നതിനൊന്നും വലിയ കാര്യം. അപ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ അറിവ് എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ചൈതന്യവത്താക്കി വെക്കും, ചിന്മയമാക്കി വെക്കും. എന്താ സംഭവിക്കുന്നത്, ഇതിനെല്ലാം ഇങ്ങനെ ദഹിപ്പിച്ചുകൊണ്ട് ഉള്ളിലേത് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അറിവ്. അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി എന്ന് പറയുന്നത് ഈ അഗ്നി പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത തന്നെ നോക്കുക, വിളക്ക് നിലവിളക്കൂടെ ഇരിക്കുകയാണ്, അതിങ്ങനെ അഗ്നിമയമായി എല്ലാത്തിനും അഗ്നിമയമാക്കി അത് ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രകാശം വന്ന് ഇവിടെ വീണ് കഴിഞ്ഞാൽ ഇത് ദഹിക്കും. ഇതുപോലെയാണ് നമ്മളുടെ സംഭവിക്കുന്നത്. നമ്മളുള്ളിരിക്കുന്ന ഈ ബോധം അതിങ്ങനെ പുറത്തു വന്നു എന്നുവെച്ചാൽ ഞാനത് കാണുന്നു അല്ലേ, എന്നുവെച്ചാ എന്റെ അറിവിനത് വിഷയമാകും. പ്രകാശം പോലെയാണ് എന്റെ അറിവിന് വിഷയമായാൽ ഇത് ദഹിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, പുസ്തകം ദഹിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ, പുസ്തകം എന്റെ അറിവിന് വിഷയമാകുന്നു ഞാൻ അറിയുന്നു, പക്ഷെ പുസ്തകം ദഹിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ പുസ്തകം അറിവിന് വിഷയമായാലും അത് ചൈതന്യവത്താകുന്നുണ്ടാവും. വടക്കിന്തിരി എങ്ങനെയാണോ അഗ്നിമയമായി തീരുന്നത്, അതുപോലെ പ്രകാശം പതിയുന്ന ഈ പുസ്തകം അഗ്നിമയം. അപ്പൊ നമ്മുടെ ഉള്ളിലെ അറിവുണ്ട്, ഈ അറിവിങ്ങനെ ഇതിനൊക്കെ ദഹിപ്പിച്ചുകൊണ്ട് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ദഹിപ്പിക്കുക ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇതിനെയൊക്കെ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ വിഷയമാക്കുന്നു തന്നെയാണ്. ഉള്ളിലിരിക്കുന്ന അഹംവൃത്തി, ഈ ശരീരം, ഇതിനെല്ലാത്തിനും ഇത് വിഷയമാകുമ്പോൾ ഇതെല്ലാം ചിന്മയമാകും, ചൈതന്യവത്താകും. ഈ സ്ഥൂല ശരീരവും ചൈതന്യവത്താകും, ഉള്ളിലിരിക്കുന്ന അന്ധകരണം അതിന്റെ വൃത്തികളെല്ലാം എന്താവും, ചൈതന്യം. കാരണം ഇത് ഇതിനെ കേന്ദ്രമാക്കിയിട്ടാണ് ഇത് ജ്വലിക്കുന്നത്, പ്രകാശിക്കുന്നത്. പക്ഷെ ഉള്ളിൽ സംഭവിക്കുന്ന എന്താണോ, ജ്വലിക്കുന്നു പ്രകാശിക്കുന്നു എന്നൊക്കെ നമ്മൾ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതെല്ലാം അറിവിന് വിഷയം ആവുകയാണ്. പക്ഷെ ഈ ശരീരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിവിന് വിഷയമാകുമ്പോൾ ഇതെല്ലാം എന്താവും, ചൈതന്യവത്ത, ചൈതന്യമയമാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ശരീരത്തിൽ ചൈതന്യമുണ്ട്, അല്ലെങ്കിൽ പറയുന്നത് എനിക്ക് ജീവനുണ്ട് അല്ലേ. ഏതുപോലെ തിരി, തിരി എണ്ണയും എങ്ങനെ ഇരിക്കുന്നു, അഗ്നിമയമായിരിക്കും പോലെയാണ്. ഇതിപ്പോൾ അഗ്നിമയമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ബോധമുണ്ട്, ചൈതന്യമുള്ളതാണ്. നിങ്ങൾ എന്നെ തല്ലിയ എനിക്ക് നോവും, കൊണ്ടുകൊണ്ട വേദനിക്കും. എന്നിട്ട് ശരീരം മൊത്തം അഗ്നിമയമായിരിക്കുകയാണ്, ചൈതന്യമയമായിരിക്കുകയാണ്. ശരീരത്തെ ബോധം വിഷയമാക്കുമ്പോൾ ശരീരം എന്താകുന്നു, ചൈതന്യവത്താകുന്നു. എന്താ അതിന് കാരണം, ഈ ശരീരത്തെ ആശ്രയിച്ച് ഈ ബോധം ജ്വലിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ശരീരത്തെ ആശ്രയിച്ച് ബോധം ജനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക്കോൽ പൂനയ്ക്ക് തീയിട്ടത് പോലെയാണ്. വക്കോൽ പൂനയ്ക്ക് തീ പിടിച്ചതെന്ന് സങ്കല്പിച്ച് നോക്കുക, എങ്ങനെയായിരിക്കും? വക്കോൽ പൂനയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? മൊത്തം നിന്നും കത്തും, നല്ല ചുവന്ന തീ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഈ ചൈതന്യം അല്ലെങ്കിൽ ബോധം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വക്കോൽ പൂനയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ വക്കോൽ പൂന എന്ത് ചെയ്യും? അച്ഛന്മയമാകും അല്ലേ? വളരെ ദൂരമുള്ള ഒരു മരത്തിൽ അതിന്റെ പ്രകാശം അടിച്ച് ആ മരം കരിയും. പ്രകാശിക്കും, കരിയത്തില്ല, ദൂരാണ്. അതുപോലെയാണ് ഇത് ചൈതന്യവത്തായിരിക്കുമ്പോ ഇതില് ഈ ജ്ഞാനം, അതിന് ജ്ഞാനപ്രകാശവും കൂടി. അത് അതിന് വിഷയമാകുകയാണ് എന്ത്? ഈ പുസ്തകം. പുസ്തകം ചൈതന്യവത്താവും. പുസ്തകത്തിന് അഹംബോധം ഉണ്ടാകും. ഉണ്ടാവും. പുസ്തകത്തിന് അഹംബോധം ഉണ്ടാകത്തില്ല. പുസ്തകം ബോധത്തിന് വിഷയമാകത്തേ ഉള്ളൂ. ഇതാണ് പറഞ്ഞത്. എന്താണ് അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി? നീ പ്രത്യക്ഷമായ ബ്രഹ്മമാണ്. അതാണ് നിന്റെ ഈ തേജസ് എന്ന് പറയുന്നത്. എന്താണ് അഗ്നിയുടെ തേജസ്? ബ്രഹ്മ തേജസ് ആണ്. അപ്പോ ബ്രഹ്മത്തെ വിശദീകരിക്കാൻ അഗ്നിയെപ്പോലെ ഒരു സാധനം. ബ്രഹ്മത്തെ വിശദീകരിക്കുക എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന്റെ ഈ അറിവെന്ന ഭാവം അതിനെ വിശദീകരിക്കും. ബ്രഹ്മിച്ചറിവാണ്, അത് ഇതുപോലെ പ്രവർത്തിക്കും. അപ്പൊ അറിവിന് വിഷയമാകുമ്പോ ഇവിടെ ഈ ശരീരം ഉൾപ്പെടെയുള്ളത് ചിന്മയമായി തീരുന്നു, ചൈതന്യവത്തായി തീരുന്നു. അപ്പൊ അത് ഉള്ളിലിരിക്കുന്ന അഹം, അതാണ് അറിയുന്നത്. അപ്പൊ അഹമാകുന്ന ഈ തിരിയിലൂടെ എന്ത് ചെയ്യണം? അറിവ് ജ്വലിക്കണം. അറിവ് ജ്വലിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എന്തോരം അതിസമയം ഇതേ അറിവ് തന്നെയാണ് ബാഹ്യമായി നമ്മുടെ ചുറ്റുമിരിക്കുന്ന ഓരോന്നിനെയും വിഷയമാക്കുന്നത്. ആ വിഷയമാക്കുന്നത് ഏതെങ്കിലും ഒരു വസ്തു. ഞാനിപ്പോ ഇവിടെ ഒരു ഉറുമ്പിനെ കാണുന്നു, പുസ്തകത്തെ അല്ല, ഉറുമ്പിനെ. അപ്പൊ ഞാൻ ഉറുമ്പിനെ അറിയും. ഞാനെങ്ങനെയാണോ ഇങ്ങനെ ഈ ശരീരം ഉൾപ്പെടെയുള്ളത് ഒരു വക്കോൽ കൂന പോലെ ഇങ്ങനെ ദഹിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ മുമ്പിൽ ഞാൻ കാണുന്ന ഉറുമ്പോ അതെങ്ങനെയിരിക്കുന്നു? അതെങ്ങനെയിരിക്കുന്നു? അതൊരു ചെറിയ പഞ്ഞിയിൽ തീ പിടിച്ചതുപോലെ അതിങ്ങനെ തീ പിടിച്ചിരിക്കുകയാണ്. ഒരു പഞ്ഞി കഷ്ണത്തെ തീ പിടിച്ചതുപോലെ അത് എന്താണ്? അത് ബോധമുള്ളതാണ്. ഞാൻ നോക്കുമ്പോ അതിരുന്ന് എരിയുന്നു, അത് എന്നെ നോക്കുമ്പോഴോ ഞാൻ എരിയുന്നു. ഇത് രണ്ടും എന്താണ്? ചൈതന്യവത്ത. അപ്പൊ ഞാനതിനെ അറിയുന്നതുകൊണ്ടല്ല അത് ചൈതന്യവത്തായി, മറിച്ച് എന്തുകൊണ്ട്? അത് സ്വയം കത്തുന്നതുകൊണ്ടാണ്. അത് സ്വയം എരിയുന്നത് കൊണ്ടാണ് എന്ത്? അത് ചൈതന്യവത്തായിരിക്കുന്നത്. അപ്പൊ അതിനെ എനിക്ക് ഉറുമ്പിനെയും പറയാം. എന്താണ്? അത് ചിന്മയമാണ്. അതിന്റെ സ്ഥൂലവും സൂക്ഷ്മവും ആയ സർവ്വതും എന്ത് ചെയ്യുന്നു? അത് ചിന്മയമായിരിക്കണം. അതേസമയം പുസ്തകത്തിൽ ആണെങ്കിലോ? അപ്പൊ ഞാനിപ്പോ ഉറുമ്പിനെ അറിയുന്നുണ്ട്, പുസ്തകത്തെ അറിയണം. പുസ്തകം എന്ന് പറയുന്നത് അറിവിന് വിഷയമാണ്. പക്ഷെ അത് സ്വയമായിരിക്കില്ല. ഉറുമ്പാണെങ്കിലും പുസ്തകത്തിനും വളരെ ചെറുതാണ്, അത് സ്വയമായിരിക്കുകയാണ് എന്നെ പോലെ തന്നെ. അപ്പൊ അത് സ്വയം എന്താണ്? ചിന്മയമാണ് അല്ലേ? പുസ്തകത്തിന് ആ ഭാഗ്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസം വരുന്നത്? ഉറുമ്പ് ഇങ്ങനെ ചിന്മയമായിരിക്കുന്നു, ഞാൻ ചിന്മയമായി, പുസ്തകം അതും അറിയുന്ന വിഷയമാകുന്നുണ്ട്, പക്ഷെ അതിന് ചിന്മയമാകാൻ പറ്റുന്നില്ല. എന്താ അങ്ങനെ ഇല്ലാത്തത്? ഇങ്ങനെ ഇതെല്ലാം പദാർത്ഥമാണ്, ഈ ശരീരം ഒരു പദാർത്ഥമാണ്. എന്താണ്? അതായത് നിലവിളക്കില് എണ്ണയും തിരിയും ഇട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ആ എണ്ണയും തിരിയും കത്തത്തുള്ളൂ, വിളക്ക് കത്തുമോ? നമ്മൾ പറയുന്ന വിളക്ക് കത്തുന്നു എന്നാണ്, വാസ്തവത്തിൽ വിളക്ക് കത്തുന്നുണ്ടോ? വിളക്ക് കത്തുകയാണെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വിളക്ക് വാങ്ങത്തുമില്ല അല്ലേ? നമ്മള് കടയിൽ പോയി ചോദിക്കുന്ന നിലവിളക്കുണ്ടോ എന്നാണ്, അവര് കാശ് കൊടുത്ത് വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവരുന്നു, കത്തിക്കുന്നു. നമ്മൾ പറയുന്ന എന്താണ്? വിളക്ക് കത്തുന്നു. വിളക്ക് കത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കാശ് കൊടുത്ത് വാങ്ങിക്കത്തില്ല. അവിടെ എന്തേ കത്തുന്നുള്ളത്? എണ്ണയും തിരികെ കത്തും, വിളക്ക് കത്തത്തില്ല. വിളക്ക് ഓടാണ്, കത്താൻ പറ്റില്ല. അത്യാ തീർന്ന് പിന്നെ ഈ കാശ് മുടക്കത്തില്ല. അതുപോലെ ഉറുമ്പിലായാലും ശരി, എന്നിലായാലും ശരി, ഞാനെന്ന് പറയുന്ന എന്താണോ ഇതിൽ കത്തുന്ന എന്താണോ, ഒരു വക്കോൾ പൂന പോലെ ഒരു സാധനം, അതാണ് കത്തുന്നത്. ഉറുമ്പിലാണെങ്കിലോ ചെറിയൊരു പഞ്ഞി തരി പോലെ അത് കത്തുകയാണ്. പുസ്തകത്തിലാണെങ്കിലോ കത്താനുള്ള സാധനം ഇല്ല. അപ്പൊ നമ്മള് കാശ് കൊടുത്ത് വിളക്ക് വാങ്ങിച്ചു വെച്ച് കത്തുമോ തനി? എന്തിനിട്ടാലേ കത്തും? അല്ലെങ്കിൽ കത്തത്തില്ല, വിളക്ക് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ ഇത് കത്താനുള്ള സാധനം വേണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ കത്തുന്ന സാധനം എന്താണ്? ഈ വക്കുകൾ പൂന പോലെ കത്തുന്ന ഉള്ളിലിരിക്കുന്ന എന്താണ്? ഈ അഹം, അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ. അത് ഉറുമ്പിലും ഉണ്ട്, ചെറുതായിട്ടാണ്. പുസ്തകത്തിലതൊന്നുമില്ല. അതുകൊണ്ട് പുസ്തകം എന്ത് ചെയ്യുന്നു? കത്തുന്നുണ്ട്. പക്ഷെ നമുക്കതിനെ അറിയാൻ പറ്റും, അത് നമ്മുടെ അറിവിന് വിഷയം ആകുന്നു. പക്ഷെ നമ്മൾ പറയും അത് ജഡമാണ്. അറിവിന് വിഷയമായാലും അത് ജഡമാണ്. ഉറുമ്പ് ജഡമല്ല, അത് ബോധമുണ്ട്. അത് അതിന്റെ സ്വയം പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഉറുമ്പിന്റെ. ഇത് ജീവനുള്ള ഉറുമ്പാണ്. ഒരു തട്ട് കൊടുത്തിട്ട് നമ്മൾ പറയും ഇത് ചത്തുപോയ ഉറുമ്പാണ്. അതിന്റെ സ്വയം പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബോധം. നമ്മുടെ ഈ ചിന്തയും വാക്കും പ്രവൃത്തികളും നടക്കുന്നുണ്ട്, നമുക്കും അറിയാം നമ്മുടെ ഉള്ളിലൊരു ബോധം ഉണ്ട്. അപ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? ബോധം വിഷയമാക്കുന്നത് തന്നെ രണ്ടു തരത്തിലിരിക്കും. ഒന്ന് ജഡമായും പുസ്തകം പോലെ, മറ്റൊന്ന് ചിന്മയമായും. പക്ഷെ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൂടെ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈ ചിന്മയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ചിത്ത് വിഷയമാക്കുന്നു, അതിൽ കൂടുതൽ അതിനർത്ഥം. ശരീരം ചൈതന്യമയമായിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ശരീരത്തെ ചിത്ത് വിഷയമാക്കുന്നു, അല്ലെങ്കിൽ അറിവിനത് വിഷയമാകുന്നു. ഇതാണ് ഗുരു ഇവിടെ പറയുന്ന എന്താണോ സർവം ദൃശ്യതയാ. അറിയുന്ന വിഷയമാകുന്നുണ്ടോ? അതിന് ഉള്ളിലായാലും പുറത്തായാലും എവിടെ ആയാലും അതെന്താണ്? ജഡമാണ്. അത് അതിന് ചിന്മയമാണെന്ന് പറഞ്ഞാലോ എന്നിട്ടും കാര്യം. അങ്ങനെയാണെങ്കിലും അത് അറിവിന് വിഷയമാണെങ്കിൽ അറിവിൽ നിന്ന് അന്യമാണ്, അറിവിൽ നിന്ന് അന്യമാണെങ്കിൽ അത് ജഡമാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്.